السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ അൽബൈദാവി സൂറത്തുൽ ബഖറയുടെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സാധാരണ പോലെ ആദ്യം കുറച്ച് ഭാഗങ്ങൾ വായിക്കാം, പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ഹുദല്ലിൽ മുത്തഖീന യഹ്ദീഹിം ഇലൽ ഹഖ്ഖി വൽ ഹുദാ ഫിൽ അസ്ലി മസ്ദറുൻ കസ്സുറ വത്തുഖ വമഅനഹു അദ്ദലാലത്തു വഖീല الدلالة الموصلة إلى البغية لأنه جعل مقابل الضلالة في قوله تعالى وإنا أو إياكم لعلى هدى أو في ضلال مبين ولأنه لا يقال مهدي إلا لمن اهتدى إلى المطلوب واختصاصه بالمتقين لأنهم المهتدون به والمنتفعون بنصبه وإن كانت دلالته عامة لكل ناظر من مسلم أو كافر وبهذا الاعتبار قال تعالى هدى للناس أو لأنه لا ينتفع بالتأمل فيه إلا من صقل العقل واستعمله في تدبر الآيات والنظر في المعجزات وتعرف النبوات لأنه كالغذاء الصالح لحفظ الصحة فإنه لا يجلب نفعا ما لم تكن الصحة حاصلة وعلى هذا قوله تعالى وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا ولا يقدح ما فيه من المجمل والمتشابه في كونه هدى لما لم ينفك عن بيان يعين المراد منه والمتقي اسم فاعل من قولهم وقاه فاتقى والوقاية فرط الصيانة وهو في عرف الشرع اسم لمن يقي نفسه مما يضره في الآخرة وله ثلاث مراتب الأولى التوقي من العذاب المخلد بالتبجي من الشرك وعليه قوله تعالى وألزمهم كلمة التقوى والثانية التجنب عن كل ما يأثم من فعل أو ترك حتى الصغائر عند قوم وهو المتعارف باسم التقوى في الشرع والمعني بقوله تعالى ولو أن أهل القرى آمنوا واتقوا والثالثة أن يتنزه عما يشغل سره عن الحق ويتبتل إليه بشراشده وهو التقوى الحقيقي المطلوب بقوله اتقوا الله حق تقاته وقد فسر قوله هدى للمتقين هاهنا على الأوجه الثلاثة. ഇത്രയും ഭാഗങ്ങൾ ഇൻഷാല്ലാഹ് ഇന്ന് നമുക്ക് പരിശോധിക്കാം. ഹുദൽ ലിൽമുത്തഖീൻ യഹ്ദീഹിം ഇലൽ ഹഖ്ഖി എന്ന് അതിന് തഫ്സീർ നൽകുന്നു. യഹ്ദീഹിം അവരെ വഴി കാണിക്കുന്ന, അവർക്ക് വഴി കാണിക്കുന്ന, ഇലൽ ഹഖ്ഖി സത്യത്തിലേക്ക്. എന്തിനാണ് അങ്ങനെ അർത്ഥം നൽകിയത്? ഹുദൻ എന്നത് ഹാദി എന്ന അർത്ഥത്തിനാണ്, മാർഗദർശി എന്ന അർത്ഥത്തിനാണ്. മാർഗദർശനം നൽകുക എന്ന മസ്ദർ മാർഗദർശി എന്ന അൽഹാദി എന്ന അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതാണ്. മുബാലഗത്തിന് വേണ്ടി മസ്ദറിനെ അങ്ങനെ ഇസ്മുൽ ഫാഇലിന്റെ അർത്ഥത്തിന് ഉപയോഗിക്കപ്പെടാറുണ്ടല്ലോ. വൽ ഹുദാ ഫിൽ അസ്ലി, ഹുദ എന്നത് അടിസ്ഥാനപരമായി മസ്ദറുൻ കസ്സുറ, അസ്സുറ എന്നതുപോലെ അൽ ഹുദ എന്ന് മസ്ദറാണ്. അസ്സുറ എന്നാൽ രാത്രിയിലുള്ള സഞ്ചാരം എന്നാണ് അർത്ഥം. ഖബറോ സിഫത്തോ ഹാലോ ആയി എവിടെ മസ്ദർ വന്നാലും അവിടെ മൂന്ന് സാധ്യതകളാണ് കിതാബുകളിൽ പറയപ്പെടാറുള്ളത്. ഒന്നുകിൽ മുബാലഗത്തിന് വേണ്ടി, അഥവാ ഹാദി എന്നതിന് ഹുദ എന്ന് പറയുന്നത് ആ ഹാദി ഹുദയായതുപോലെ തന്നെ, ഹിദായത്ത് അത് തന്നെ ആണ് എന്നതുപോലെ. സൈദുൻ ആദിലുൻ എന്നൊക്കെ പറയുമ്പോൾ നീതി ചെയ്യുക എന്നത് തന്നെ സൈദ് ആയതുപോലെ പ്രയോഗിക്കുന്ന മുബാലഗത്തിന് വേണ്ടിയുള്ള പ്രയോഗം. അല്ലെങ്കിൽ ഒരു മുദാഫിനെ കളഞ്ഞ് ദാഹുദൻ, ഹുദയുള്ളത് എന്ന അർത്ഥത്തിനാവാം. അല്ലെങ്കിൽ ഇസ്മു ഫായിലിന്റെ സ്ഥാനത്ത് മസ്തർ സംഭവിച്ചതാണ് എന്നുമാവാം. ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് മസ്തർ ഖബറോ ഹാലോ സിഫത്തോ ഒക്കെയായി വന്ന സന്ദർഭങ്ങളിൽ കിതാബുകളിൽ പറയപ്പെടാറുള്ളത്. വമാനാഹു അദ്ദലാലത്തു, ഹുദൻ എന്നതിൻ്റെ അർത്ഥം അദ്ദലാലത്തു, അറിയിക്കുക എന്നാണ്, ദലാലത്ത് ചെയ്യുക എന്നാണ്. വക്കീല പറയപ്പെട്ടു, അദ്ദലാലത്തുൽ മൂസിലത്തു ഇലൽ ബിഗിയത്തി, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ദലാലത്തിനാണ് ഹുദൻ എന്ന് പറയുക. ലിഅന്നഹു ജുഇല മുഖാബില ദലാലത്തി ഫീ ഖൗലിഹി തആല വഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ, ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേർമാർഗത്തിലാണ് അല്ലെങ്കിൽ വഴികേടിലാണ്. ഇവിടെ നേർമാർഗത്തിന്റെ ളലാലിന്റെ മുഖാബിലായി ഹുദായെ ഉപയോഗിച്ചതിൽ നിന്നും ഹുദ എന്നത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ദലാലത്താണ് എന്ന് മനസ്സിലാക്കാം. വലിയന്നഹു ലാ യുഖാലു മഹ്ദിയുൻ ഇല്ലാ ലിമൻ ഇഹ്തദാ ഇൽ മത്ലൂബി, രണ്ടാമതൊരു ന്യായം മഹ്ദി എന്ന് പറയപ്പെടാറുള്ളത്. മദ്ഹ് പറയുമ്പോൾ, ഒരാളെ പ്രശംസിക്കുമ്പോൾ മഹ്ദിയായ ആളാണ് എന്ന് പറയാറുണ്ട്. അഥവാ ഹുദ എന്നതിനെ മദ്ഹിൽ ഉപയോഗിക്കാറുണ്ട്, പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മഹ്ദിയായ ആള് എന്നത് പ്രശംസയുടെ വാക്കാവണമെങ്കിൽ മത്ലൂബിലേക്കുള്ള വുസൂൽ, മത്ലൂബിലേക്ക് എത്തിച്ചേരുക എന്നത് ഹുദയുടെ മുറാദാവണമല്ലോ. അല്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ഹുദ വഴി കണ്ടയാൾ എന്ന അർത്ഥത്തിന് മാത്രം മത്ലൂബിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ മഹ്ദി എന്നത് പ്രശംസയാവുക എങ്ങനെയാണ് എന്ന രണ്ടാമതൊരു ന്യായം കൂടി പറഞ്ഞ് ഈ ഖീലക്കാർ പറയുന്നു, അദ്ദലാലത്തുൽ മൂസിലത്തു ഇലൽ ബിഗിയ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ദലാലത്തിനാണ് ഹിദായത്ത് എന്ന് പറയുക. രണ്ട് ന്യായങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ളലാലിന്റെ മുഖാബിലിൽ അതിനെ ഹുദ എന്നതിനെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, പ്രശംസയുടെ സന്ദർഭത്തിൽ മഹ്ദി എന്ന് പറയാറുണ്ട്. അത് പിന്നെ മത്ലൂബിലേക്ക് ഹിദായത്ത് ലഭിച്ചാൽ അയാൾക്ക് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, അല്ലെങ്കിൽ അത് പ്രശംസയാവില്ലല്ലോ. ഇങ്ങനെ രണ്ട് ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഹുദ എന്നാൽ ദലാലത്തുൽ മൂസിലത്തുൽ ബിഗിയത്താണ് എന്ന് അവർ പറയുന്നു. വഖ്തിസാസുഹു ബിൽ മുത്തഖീന, മുത്തഖീങ്ങളെ കൊണ്ട് ഹുദയെ പ്രത്യേകമാക്കിയത്. ഹുദൻ ലിൽ മുത്തഖീൻ എന്നാണല്ലോ പറഞ്ഞത്. ജിൻസിന്റെ അലിഫ്ലാം വരുമ്പോൾ ആ മുത്തഖീങ്ങൾക്ക് മാത്രമാണ് ഹുദ എന്നർത്ഥം ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് മുത്തഖീങ്ങൾക്ക് മാത്രം ഹുദ എന്ന് പറഞ്ഞത് അള്ളാഹു? ഖുർആൻ എല്ലാവർക്കും ദലാലത്തായിരിക്കെ മുത്തഖീങ്ങളെ മാത്രം പ്രത്യേകമാക്കിയത്, ലിയന്നഹുമുൽ മുഹ്തദൂ നബിഹി, കാരണം മുത്തഖീങ്ങളാണ് ഈ ഖുർആൻ കൊണ്ട് മാർഗദർശനം സിദ്ധിക്കുന്നവർ, മാർഗദർശനം ലഭിക്കുന്നവർ. വൽ മുൻതഫിഉന ബിനസ്ബിഹി, ഖുർആൻ സ്ഥാപിക്കുന്ന ദലീലുകൾ കൊണ്ട് പ്രയോജനം സിദ്ധിക്കുന്നവർ, പ്രയോജനമെടുക്കുന്നവർ, പ്രയോജനം ലഭിക്കുന്നവർ മുത്തഖീങ്ങളാണ്. അതുകൊണ്ടാണ് മുത്തഖീങ്ങൾക്ക് മാത്രം ഹുദ എന്ന് പറഞ്ഞത്. വ ഇൻകാനത്ത് ദലാലത്തുഹു ആമ്മത്തൻ ലികുല്ലി നാദിരീൻ, ഖുർആനിലേക്ക് നോക്കുന്ന എല്ലാ ആളുകൾക്കും പൊതുവായി ഖുർആൻ ദലാലത്താണെങ്കിലും, മിൻ മുസ്ലിമിൻ ഔ കാഫിരിൻ, മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും എല്ലാവർക്കും ഖുർആന്റെ ദലാലത്ത് ആമ്മാണ്. ഫബിഹാദൽ ഇഅ്തിബാരി, എല്ലാവർക്കും ഖുർആന്റെ ദലാലത്ത് ആമ്മത്താണ് എന്ന അർത്ഥത്തിനാണല്ലോ ഖാല തആല അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥത്തിനാണല്ലോ. അപ്പോ എല്ലാവർക്കും ദലാലത്ത് ആമ്മത്താണെങ്കിലും മറ്റുള്ളവരുടെ ദലാലത്ത് പരിഗണിക്കാത്തതുപോലെയായി, കാരണം മറ്റുള്ളവരെ ദലാലത്ത് ചെയ്തതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. പ്രയോജനമില്ലാത്ത ആളുകളുടെ ദലാലത്ത് ദലാലത്തല്ലാത്തതുപോലെ പരിഗണിച്ചുകൊണ്ട് പ്രയോജനം ലഭിക്കുന്ന മുത്തഖീങ്ങൾക്ക് മാത്രം ദലാലത്ത് എന്ന് പ്രയോഗിക്കുകയാണുണ്ടായത്. അങ്ങനെ മറുപടി പറയാം, ഔലി അന്നഹു ലാ യൻതഫിഉ ബിത്തഅമ്മുലി ഫീഹി ഇല്ലാ മൻ സഖല അഖല വസ്തഅമലഹു ഫീ തദബ്ബുരിൽ ആയാത്തി വനളരി ഫിൽ മുഅ്ജിസാത്തി വതഅറുഫിൻ നുബുവാത്തി. അല്ലെങ്കിൽ ഇങ്ങനെ മറുപടി പറയാം, ലാ യൻതഫിഉ ബിത്തഅമ്മുലി ഫീഹി, ലാ യൻതഫിഉ ബിത്തഅമ്മുലി ഫീഹി, ഇതിൽ ചിന്തിക്കൽ കൊണ്ട് പ്രയോജനം ലഭിക്കുകയില്ല. ഇല്ലാ മൻ സഖല അഖല, ഒരുത്തനല്ലാതെ, സക്കലൽ അഖ്ല, അവൻ ബുദ്ധിയെ സ്ഫുടം ചെയ്തു. വസ്താമലഹു ഫി തദബ്ബുരിൽ ആയാത്തി, ആയത്തുകളെ ചിന്തിക്കുന്ന വിഷയത്തിൽ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി, ഉപയോഗിച്ചു. വ നദറി ഫിൽ മുഅ്ജിസാത്തി, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ. വ തഅറുഫി നുബുവാത്തി, നുബുവാത്തിനെ മനസ്സിലാക്കുന്നതിലൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഖുർആനിൽ ചിന്തിച്ച് പ്രയോജനം ലഭിക്കുക. അപ്പോൾ ഇത് പ്രകാരം ഖുർആൻ എല്ലാവർക്കും ദലാലത്താണ് എന്ന വാദം നമ്മൾ സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുന്ന, ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവന് മാത്രമാണ് ഇത് ദലാലത്താവുന്നത്. ലിയന്നഹു കൽ ഗിദാഇ സാലിഹി ലിഹിഫ്ലി സിഹ്ഹതി, കാരണം ഈ കിതാബ് ആരോഗ്യ സംരക്ഷണത്തിനുള്ള നല്ല ഭക്ഷണം പോലെയാണ്. നല്ല ഭക്ഷണം പ്രയോജനപ്പെടുന്നത് രോഗമുക്തമായ ഒരു ശരീരത്തിനാണല്ലോ. ഫഇന്നഹു ലാ യജ്ലിബു നഫ്അൻ മാലം തകുനു സിഹ്ഹത്തു ഹാസിലതൻ, ആരോഗ്യം സിഹ്ഹത്ത് ഹാസിലത്തല്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ നല്ല ഭക്ഷണം പ്രയോജനത്തെ വലിച്ചു കൊണ്ടുവരുന്നില്ല. രോഗാതുരമായ ഒരു ശരീരത്തിൽ ചിലപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ അപകടത്തെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് നല്ല ഭക്ഷണമാകുന്നത് ആരോഗ്യമുള്ള, രോഗമില്ലാത്ത ശരീരത്തിന് മാത്രമായതുപോലെ ഖുർആൻ ഹുദയാകുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. വഅലാ ഹാദാ ഖൗലുഹു തആല, ഇത് പ്രകാരമാണ് അള്ളാഹുവിന്റെ വാക്കുള്ളത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീന വല യസീദുല്ലാലിമീന ഇല്ലാ ഖസാറ. ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തും ശിഫയുമായതിനെ നാം അവതരിപ്പിക്കുന്നു, അക്രമികൾക്ക് പരാജയത്തെയല്ലാതെ അത് വർദ്ധിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇത് പ്രകാരമാണ്. ഇങ്ങനെ രണ്ട് നിലയിൽ മുത്തഖീങ്ങളെ ഹുദ കൊണ്ട് പ്രത്യേകമാക്കിയതിന് മറുപടി നൽകുന്നു. ഇനി ഇവിടെ ഉയർന്നു വരാവുന്ന മറ്റൊരു ചോദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത്. അഥവാ ഖുർആൻ മുഴുവനും ഹുദയാണ് എന്നെങ്ങനെയാണ് പറയുക? ഖുർആനിൽ മുജ്മലായ ആയത്തുകളുണ്ട്, മുത്തഷാബിഹായ ആയത്തുകളുണ്ട്. അപ്പോൾ പിന്നെങ്ങനെയാണ് ഖുർആൻ മുഴുവനും ഹുദയാണ് എന്ന് പറയുക? അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, വലാ യഖ്ദഹു മാ ഫീഹി മിനൽ മുജ്മലി വൽ മുത്തഷാബിഹി ഫീ കൗനിഹി ഹുദൻ. ഖുർആനിലുള്ള മുജ്മലും മുത്തഷാബിഹുമൊന്നും ഖുർആൻ ഹുദയാണ് എന്ന വിഷയത്തിൽ ന്യൂനതയുണ്ടാക്കുന്നില്ല. ലിമാ ലം യംഫക് അൻ ബയാനിൻ യുഅയ്യിനുൽ മുറാദ മിൻഹു, അതിൽ നിന്നുള്ള ഉദ്ദേശത്തെ മനസ്സിലാക്കി തരുന്ന, നിർണയിച്ചു തരുന്ന വിശദീകരണത്തെ തൊട്ട് അത് അഴിഞ്ഞു പോവാത്തത് കാരണം. ലിമാ ലം യംഫക്ക, അഴിഞ്ഞു പോകാത്തത് കാരണം. അൻബയാനിൻ യുഅയ്യിനുൽ മുറാദ മിൻഹു, അതിനാലുള്ള ഉദ്ദേശത്തെ നിർണയിച്ചു തരുന്ന വിശദീകരണത്തെ തൊട്ട് അവ അഴിഞ്ഞു പോവാത്തത് കാരണം എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ മുജ്മലും മുത്തഷാബിഹും ഉണ്ടെങ്കിലും അവയൊക്കെ അഖലും സംഉം ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്നതാണ് അവയുടെ ഉദ്ദേശ്യം. അപ്പോൾ ഖുർആൻ മുഴുവനും ഹുദയാണ്. ഒന്നുകിൽ ഇമാ ബിനഫ്സിഹി, സ്വയം ഹുദ, അല്ലെങ്കിൽ മുഹ്കമാത്തായിട്ടുള്ള ആയത്തുകൾ സ്വയം ഹുദയാണ്, അതല്ലെങ്കിൽ അഖലും സംഉം ഒക്കെ വാസ്യത്തെയായി ഹുദയാണ്. അപ്പോൾ ഖുർആൻ മുഴുവനും ഹുദയാണ്, ഒന്നുകിൽ സ്വയം അല്ലെങ്കിൽ വാസ്യത കൊണ്ട് ഹുദയാണ്. ഇനി വൽ മുത്തഖി, മുത്തഖി എന്നാൽ ഇസ്മു ഫാഇലിൻ മിൻ ഖൗലിഹിം വഖാഹു ഫത്തഖ, ഇത്തഖ എന്നതിന്റെ ഇസ്മു ഫാഇലാണ്, വഖ എന്നതിന്റെ ഇഫ്തിയാൽ ബാബാണ് ഇത്തഖ എന്നത്. ഇത്തഖ എന്നത് ഇവ്തഖ എന്നാണ് ഉണ്ടാവുക. പിന്നെ വാവിനെ മറിച്ച് ആക്കിയിട്ട് ഇഫ്തിയാലിലെ തായിൽ ഇദ്ഗാം ചെയ്തതാണ്, അങ്ങനെയാണ് ഇത്തഖ എന്നായത്. വൽ വിഖായത്തു, വിഖായത്ത് എന്നാൽ ഫറത്തു സിയാന, ശക്തമായി സൂക്ഷിക്കുക, കാക്കുക എന്നൊക്കെയാണ് അർത്ഥം. വഹുവ ഫി ഉറുഫി ശറഈ, ശറഈന്റെ ഉറുഫിൽ മുത്തഖി എന്നാൽ ഇസ്മുൻ പേരാണ്. ലിമൻ യഖീ നഫ്സഹു മിമ്മാ യദുറുഹു ഫിൽ ആഖിറത്തി, പരലോകത്ത് തനിക്ക് ഉപദ്രവമുണ്ടാക്കുന്നതിനെ തൊട്ട് തന്റെ സ്വന്തത്തെ കാക്കുന്നവന് ഉള്ള പേരാണ് മുത്തഖി എന്നത് ശറഈൽ. വലഹു സലാസു മറാത്തിബ, മുത്തഖിക്ക് മൂന്ന് മർത്തബകളുണ്ട്. അൽ ഊല, ഒന്നാമത്തത് അത്തവക്കി മിനൽ അദാബിൽ മുഖല്ലദി ബിത്തബരി ബിന ഷിർക്കി, ഷിർക്കിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ശാശ്വതമായ ശിക്ഷയിൽ നിന്ന് കാക്കുക. വഅലൈഹി ഖൗലുഹു തആല, അതിന് അത് പ്രകാരമാണ് അള്ളാഹുവിന്റെ വാക്ക്. വാൽസമഹും കലിമത്ത തഖ്വ, സൂക്ഷിക്കാനുള്ള ഉത്തരവിനെ അവർക്ക് നിർബന്ധമാക്കി എന്ന് പറയുന്നിടത്ത് ആ തഖ്വ ഈ പറഞ്ഞ ഒന്നാം മർത്തബയിലുള്ള തഖ്വയാണ്, അഥവാ അദാബുൽ മുഖല്ലദിൽ നിന്നുള്ള തവക്കി, ഷിർക്കിൽ നിന്നൊഴിവായിക്കൊണ്ട്. കലിമത്തു തഖ്വ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കലിമത്തു തൗഹീദാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്. കലിമത്തു തൗഹീദിന് കലിമത്തു തഖ്വ എന്ന് പറഞ്ഞത് ഷിർക്കിൽ നിന്നുള്ള ഇത്തിഖാഅ് മാത്രം മതി ആ തഖ്വയിൽ എന്ന് സൂചിപ്പിക്കുന്നു. വസാനിയത്തു, രണ്ടാമത്തെ മർത്തബ, അത്തജന്നുബു അൻ കുല്ലി മാ യസമു, എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക. മിൻ ഫിഅലിൻ ഔ തർക്കിൻ, പ്രവൃത്തിയാണെങ്കിലും ഉപേക്ഷയാണെങ്കിലും, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കുക. ഹത്ത സവായിരി അൻദ ഖൗമിൻ, ഒരു പക്ഷം പണ്ഡിതന്മാരുടെ അടുക്കൽ ചെറുദോഷങ്ങൾ വരെ വെടിഞ്ഞു നിൽക്കുക. വഹുവൽ മുതആറഫു ബിസ്മി തഖ്വ ഫി ശറഈ, തഖ്വ എന്ന ഇസ്മു കൊണ്ട് ശറഈൽ പരിചിതമായ അർത്ഥം ഈ രണ്ടാമത്തെ മർത്തബയിലുള്ള മുത്തഖിയുടെ തഖ്വയാണ്. പൊതുവെ നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, കൽപ്പനകളെ ശിരസ്സ വഹിക്കുക, വിരോധനകളെ വർജിക്കുക. വൽ മഅനിയു ബിഖൗലിഹി തആല എന്ന അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതും ഈ രണ്ടാമത്തെ മർത്തബയിലുള്ള മുത്തഖിയുടെ തഖ്വയാണ്. നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വയുള്ളവരാവുകയും ചെയ്തെങ്കിൽ എന്ന് പറയുന്നിടത്ത് ആമനു എന്നതിനോട് തഖ്വ എന്നതിനെ, ഇത്തഖൗ എന്നതിനെ ആത്ഫ് ചെയ്തതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഷിർക്കിൽ നിന്നുള്ള മുക്തി പോരാ തഖ്വ എന്നതിന്, മറിച്ച് തെറ്റുകളിൽ നിന്നുള്ള ഇത്തിഖാഅ് കൂടി, താഴത്തുകൾ കൊണ്ടുവന്ന് അതുപോലെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ കുറ്റകരമായ കാര്യങ്ങളിൽ നിന്നുള്ള ഇത്തിഖാഅ് കൂടി ഉൾക്കൊള്ളുന്നതാണ് തഖ്വ എന്ന് ആമനു എന്ന് പറഞ്ഞതിന് ശേഷം അതിനോട് അത്തഫ് ചെയ്ത് വത്തഖൗ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. വസാലിസത്തു, മൂന്നാമത്തെ മർത്തബ, അൻ യതനസ്സഹ അമ്മാ യുഷ്ഗിലു സിർറഹു അനിൽ ഹഖി വയതബത്തല ഇലൈഹി ബിശറാശിരിഹി, അകം അള്ളാഹുവിനെയും വിട്ട് വ്യാപൃതമാക്കി കളയുന്നതിനെയും വിട്ട് വിശുദ്ധനാവുക. അയ്യതനസ്സഹ, വിശുദ്ധനാവുക, അമ്മാ ഒന്നിനെ തൊട്ട്, യുഷ്ഗിലു ആ ഒന്ന് വ്യാപൃതമാക്കി കളയും, സിർറഹു അവന്റെ അകത്തെ, അവന്റെ പൊരുളിനെ, അവന്റെ ഉള്ളിനെ, അനിൽ ഹഖി അള്ളാഹുവിനെയും വിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ വിശുദ്ധനാവുക. വയതബത്തലയിലേഹി, അള്ളാഹുവിലേക്ക് സമർപ്പിതനാവുക, ബിശറാശിരിഹി മുഴുവനായും സമ്പൂർണമായി അള്ളാഹുവിൽ സംലയിക്കുന്ന ഈ തഖ്വ. വഹുവ തഖ്വൽ ഹഖീഖിയുൽ മത്ലൂബ് ബിഖൗലിഹി ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം എന്ന അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് തേടപ്പെട്ട ഹഖീഖിയായ തഖ്വയാണ് ഈ മൂന്നാമത്തെ മർത്തബയിലുള്ള മുത്തഖിയുടെ തഖ്വ. വഖദ് ഫുസ്സിറ ഖൗലുഹു ഹുദല്ലിൽ മുത്തഖീന ഹഹുന അലൽ ഔജുഹി സലാസ, ഇവിടെയുള്ള ഹുദല്ലിൽ മുത്തഖീൻ എന്ന മുത്തഖീൻ എന്ന പദത്തിലുള്ള മുത്തഖിയെ ഈ മൂന്ന് രൂപത്തിലും തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്, വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇൻഷാല്ലാ ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിന്റെ കലാമിനെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.